ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. നഖക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുത്തു മുഖക്കുറു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഖക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുത്തു. അധരം കൊണ്ടധരത്തിൽ അമൃതു നിവേദിക്കും അധരം കൊണ്ടധരത്തിൽ അമൃതു നിവേദിക്കും അസുലഭ നിർവൃതി അറിഞ്ഞു ഞാൻ അറിഞ്ഞു ഞാൻ. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. അജ്ഞാത സൗരഭം പടർന്നുകേറി അതുവരെ അറിയാത്ത പ്രാണഹർഷങ്ങളിൽ അതുവരെ അറിയാത്ത പ്രാണഹർഷങ്ങളിൽ അവളുടെ താരുണ്യ മലിഞ്ഞിറങ്ങി അലിഞ്ഞിറങ്ങി. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു മല്ലീശ്വരന്റെ പൂവമ്പു കൊണ്ടു.